മനുഷ്യാണാം മനുഷ്യത്വം ജാഗർസ്ഥൂത്വം ഗവാമ്യത ബ്രാഹ്മണാവിരസ് ഏവം. മനുഷ്യാണാം ജാതി മനുഷ്യത്വം ഭൂതി യഥാ ഭവാം ജാതി ഭൂത്വം ഭൂ ബ്രാഹ്മണാദി ഏവം ജാതി മനുഷ്യന് ജാതി മനുഷ്യത്വമാണ് അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിന് യഥാ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം, ദൃഷ്ടാന്തം. ഏതുപോലെ ഭവാൻ ജാതിയെ പോകും, ഇത് ബുദ്ധന്റെ ഉപദേശങ്ങളിൽ കൃത്യമായും ഇതുപോലെ തന്നെ പറഞ്ഞു. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്, ഗോക്കളുടെ ജാതി ഗോത്വമാണ് എന്ന്, പാനരന്റെ ജാതി പാനരത്വമാണ് പിതം, അതിന്റെ ജാതി പിതത്വമാണ്, ഇങ്ങനെ കുറെ അധികം ഉദാഹരണം പറയുന്നു ബുദ്ധന്റെ ഉപദേശം. ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പേ ബുദ്ധൻ ഉപദേശിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ ഗുരു വീണ്ടും അതിനെ ഉപദേശിക്കുന്നത്. ഒരു വ്യത്യാസം അത് ഇപ്പോ ഗോക്കളിലും പല വിഭാഗങ്ങളുണ്ട്, ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് പശുക്കളുടെ ഭേദമുണ്ട്. പക്ഷെ മൃഗങ്ങളുടെ ഇടയിൽ ഒരു വർഗീകരണം നടത്തിയാൽ പശുക്കൾ എന്ന് പറയുന്നതെല്ലാം ഒരു വിഭാഗം, അതിനെ പറയും ഗോത്വമുള്ളതെല്ലാം ഗോ ആണെന്ന് പറയും. എന്നുവെച്ചാൽ ഗോവിനെ പശുവിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങളെല്ലാം ഉള്ളത് ഗോ പശു. പശു കാളയെല്ലാം പെടും, മലയാളത്തിൽ പശു കാള, സംസ്കൃതത്തിൽ രണ്ടും ഗോശബ്ദം. പശുവും ഗോ തന്നെ കാളയും ഗോണം, ഗോത്വം എന്ന് പറയുന്നത്. ആൺപെൺ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ഒരു വർഗീകരണം പ്രാണികളിലും നടത്തിയാൽ എങ്ങനെയാണോ പശുക്കളെല്ലാം ഒരു വർഗമാകുന്നു, അതുപോലെ തന്നെയാണ് മനുഷ്യനും ഒരു വർഗമായിരിക്കുന്നത്. ആ വർഗത്തെയാണ് ഇവിടെ ജാതി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? പക്ഷേ ബ്രാഹ്മണാദി ബ്രാഹ്മണർ തുടങ്ങിയ വിഭാഗങ്ങൾ ഏവം ജാതി നഭവതി. ഇതുപോലെ ജാതി ആൾക്കാർ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വിഭാഗം നിലനിൽപ്പുണ്ട്, പക്ഷെ അതൊരു ജാതി അല്ല. ലോകത്തുള്ളതാണ് ബ്രാഹ്മണർ എന്ന് കുറച്ച് പേര് പറയുന്നത്, ഞങ്ങൾ ബ്രാഹ്മണരാണ് എന്ന്. അത് മനുഷ്യരുടെ ഇടയിലുള്ള ഒരു പ്രത്യേക ജാതിയല്ല എന്നാണ് പറയുന്നത്. ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ലെന്നല്ല പറയുന്നത്. എല്ലാ ജാതികളും നമ്മൾ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നൊക്കെ പറയുന്ന എല്ലാ ജാതികളും സ്വയം അവർ ജാതികളെന്നും കരുതുകയാണ്. അത് ജാതിയല്ലെന്നാണ്, പക്ഷെ ജാതി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുമ്പോൾ അവരൊക്കെ ജാതികളെന്നാണ് പറയും. ഒരു പറയുന്നത് ജാതിയെ സ്വീകരിക്കാൻ പറ്റും. അതൊക്കെ മനുഷ്യരുടെ ഇടയ്ക്കുള്ള ഓരോ വിഭാഗങ്ങളാണ്. വിഭാഗം എന്ന് വെച്ചാൽ മനുഷ്യർ സ്വയം അങ്ങനെ മനുഷ്യരിൽ തന്നെ ഒരു വിഭാഗം ഉണ്ടാക്കി നിലനിൽക്കുകയാണ്. അതിന് ജാതി എന്ന് പറയാൻ പറ്റും. അതിനെ മനുഷ്യ വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ജാതി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ജാതി എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്, അത് ജാതിയായിട്ട് സ്വീകരിക്കാൻ ബ്രാഹ്മണൻ തുടങ്ങിയ വിഭാഗങ്ങൾ അല്ലെങ്കിൽ സമുദായങ്ങൾ ജാതിയായി സ്വീകരിക്കാൻ പറ്റത്തില്ല. ശരി, ഞാൻ ജാതിയായി സ്വീകരിച്ച എന്താ പ്രശ്നം? പ്രശ്നം ഇതാണ്, ബ്രാഹ്മണന് ഒരു പ്രത്യേക ജാതി ആയിട്ട് സ്വീകരിക്കുമ്പോഴാണ് നാട്ടുനടപ്പനുസരിച്ചും നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളനുസരിച്ചും ബ്രാഹ്മണന് മേൽക്കോയ്മ വരുന്നത്. അത് അവകാശപ്പെടുന്ന ജാതി മേൽക്കോയ്മയാണ്. അതൊരു ജാതി എന്ന് അംഗീകരിച്ചാലേ മേൽക്കോയ്മ വരും. അങ്ങനെ ഒരു ജാതിയായി അംഗീകരിക്കുന്നവൻ ബ്രാഹ്മണന് ഒരു മേൽക്കോയ്മയില്ല, ഒരു ശ്രേഷ്ഠതയാണ്. അപ്പോ ആ ബ്രാഹ്മണൻ എന്നുള്ളതിന് എന്റെ മേൽക്കോയ്മ നിലനിർത്തുന്നതിന് ബ്രാഹ്മണൻ സ്വീകരിച്ചിരിക്കുന്ന ഒരടയാളമാണ് ജാതി എന്ന് പറയുന്നത്. ഞങ്ങളൊരു ജാതിയാണ്, ആ ജാതിയുടെ പേരിലും ഞങ്ങൾക്ക് മേൽക്കോയ്മയുണ്ടെന്നാണ് പറയുന്നത്. ബ്രാഹ്മണൻ മാത്രമല്ല, ഏതെല്ലാം ജാതികളും മേൽക്കോയ്മ അവകാശപ്പെടുന്നുണ്ട്, അവരെല്ലാം എവിടെയൊക്കെയുണ്ട് മനുഷ്യരുടെ ഇടയിൽ എവിടെയെല്ലാം ഇങ്ങനെ മേൽക്കോയ്മ അവകാശപ്പെടുന്ന ജാതികളുണ്ടോ അവരെല്ലാം ജാതിയുടെ പേരിൽ മേൽക്കോയ്മ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ പറയുന്നതിന് അവർ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നാട്ടുനടപ്പ് അങ്ങനെ. അപ്പൊ ആ മേൽക്കോയ്മയെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണൻ ജാതിയല്ല എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? മനുഷ്യരുടെ ഒരു വിഭാഗം, മനുഷ്യരുടെ ഒരു വിഭാഗമാണ്. അങ്ങനെ ഒരു വിഭാഗമായതുകൊണ്ട് അതിൻ്റെ പേരിൽ മേൽക്കോയ്മ പറഞ്ഞുകൂടി. ഞങ്ങളൊരു പ്രത്യേക വിഭാഗമാണ്, ഞങ്ങൾക്ക് മേൽക്കോയ്മയുണ്ട്, ഞങ്ങളുടെ ഒരു പ്രത്യേക വിഭാഗമാണ്, ആ വിഭാഗമായതുകൊണ്ട് മേൽക്കോയ്മയുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ? എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതെന്താ കുഴപ്പം? ഞങ്ങൾ മനുഷ്യരുടെ ഒരു പ്രത്യേക സമുദായമാണ്, അല്ലെങ്കിൽ വിഭാഗമാണ്, അതുകൊണ്ട് ഞാൻ ചില മേന്മകളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. ഈ മേന്മ അവകാശപ്പെടുന്ന വിഭാഗം, ജാതി വേണ്ട, ഞങ്ങൾ ജാതിയല്ല വിഭാഗമാണ്, അങ്ങനെ പറഞ്ഞ് മേന്മ അവകാശപ്പെട്ടൂടെ? എന്താ കുഴപ്പം? എന്താണ് കുഴപ്പം? ബ്രാഹ്മണർ പറയുന്നത് ശരി, ഞങ്ങൾ ജാതിയല്ല. നിങ്ങൾ പറയുന്നത് എന്താണ്? മനുഷ്യരുടെ ഒരു ജാതിയുള്ള മനുഷ്യർ, ശരി, ഞങ്ങൾ സമ്മതം. പക്ഷെ ഞങ്ങളൊരു പ്രത്യേക വിഭാഗമാണ്, ഒരുപാട് ഗുണഗണങ്ങളുള്ള, ഒരുപാട് വൈശിഷ്ട്യങ്ങളുള്ള, ഒരുപാട് മേന്മകളുള്ള, ഒരുപാട് മേൽക്കോയ്മകളുള്ള ഒരു വിഭാഗമാണ്, എന്നംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പിന്നെ ജാതി അല്ല എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഗുണം? ബ്രാഹ്മണൻ ജാതി അല്ല എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഗുണം? ബ്രാഹ്മണർക്ക് ഒരു ജാതി എന്ന് പറഞ്ഞേ പറ്റും, ഞങ്ങളൊരു വിഭാഗമാണെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. കാരണം സമൂഹത്തിൽ നിലവിലിരിക്കുന്ന നാട്ടുനടപ്പനുസരിച്ചും ബ്രാഹ്മണരെ സൃഷ്ടിച്ചിരിക്കുന്ന നൂറുകണക്കിന് ശാസ്ത്രങ്ങളനുസരിച്ചും അവരുടെ മേൽക്കോയ്മയെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജാതി എന്നുള്ള രീതിയിലാണ്, ഒരു മനുഷ്യ വിഭാഗം എന്നുള്ള രീതിയല്ല. ഇപ്പൊ ജാതി എന്നുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് വൈശിഷ്ട്യങ്ങളും ശ്രേഷ്ഠകളും. ഈ ജാതി എന്നുള്ള രീതിയിലുള്ള മേൽക്കോയ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രാഹ്മണർ പറയുന്നത് നിങ്ങൾ ഒരു ജാതിയാണ്. ശാസ്ത്രങ്ങളും എല്ലാം പറയുന്നു ബ്രാഹ്മണ ജാതി. എല്ലാ ജാതികളുടെയും ഗുരുബ്രാഹ്മണനാണ്. ഇങ്ങനെയൊക്കെ വർണ്ണാനാം ഗുരുബ്രാഹ്മണ, എല്ലാ വർണ്ണങ്ങൾക്കും ഗുരുവായിരിക്കുന്ന ആരാണ്? ബ്രാഹ്മണൻ. വർണ്ണങ്ങൾക്ക് ജാതികൾ, ഈ ജാതിയുടെ പേരിൽ ഈ ശ്രേഷ്ഠതയും മഹത്വമൊക്കെ ഈ മേൽജാതിക്കാർ അവകാശപ്പെടുന്നുകൊണ്ട് എന്താണ് ഗുണം? എന്താണ് ഗുണം? എന്താണ്? ഒന്നുമില്ലേ നിങ്ങൾക്ക് അഭിപ്രായം? മേന്മ എന്നാൽ ജാതിയുടെ പേരിൽ അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ഗുണമെന്ന് വെച്ചാൽ അത് പാരമ്പര്യമായിട്ട് നിൽക്കും. കാരണം ജാതി എന്ന് പറയുമ്പോൾ അത് തന്നെ ആ ശബ്ദം കൊണ്ട് തന്നെ എന്താണ് ജനനാളുള്ളതെന്നാണ്. ഞാനിപ്പോ ബ്രാഹ്മണനാണ്, ഞാൻ ഗുരുവാണ്, ശ്രേഷ്ഠനാണ്, ഞാൻ അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അത് ജാതിയുടെ പേരിൽ ഞാൻ അവകാശപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ സന്തതി പരമ്പരകൾക്കും ഇതേ അവകാശവാദം ഉണ്ടാവും. എന്നുവെച്ചാൽ ജന്മനാഥന് എന്തുവരും? മേൽക്കോയ്മ സിദ്ധി, പൂജ്യത സിദ്ധി, ഗുരുത്വ സിദ്ധി, അധികാരങ്ങൾ സിദ്ധി. ജാതി എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥം എന്താണോ ജന്മന സംഭവിക്കുന്നതെന്നാണ്. അപ്പോ ജാതി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അത് ഒരു വ്യക്തി നിൽക്കുന്നതല്ല, പിന്നെ എവിടെ നിൽക്കുന്നതാണ്? ഒരു വലിയ നീണ്ട പരമ്പരയിൽ നിൽക്കുന്ന. അപ്പൊ ആ നീണ്ട പരമ്പരയിൽപ്പെട്ട ഒരു വലിയ സമൂഹത്തിൽ നിൽക്കും ആ മേന്മയല്ല. ബ്രാഹ്മണൻ എന്ന് പറയുന്നതേ ഉള്ളൂ ആരൊക്കെ മേൽക്കോയ്മ അവകാശപ്പെടുന്നു അവരുടെ എല്ലാം. ജാതിയുടെ പേരിൽ മേൽക്കോയ്മ അവകാശപ്പെടുകയാണെങ്കിൽ എൻ്റെ അർത്ഥം അതൊരു വ്യക്തി അവകാശപ്പെടുന്നതല്ല, പിന്നെയോ ഒരു സമൂഹം, കേവലം ഒരു സമൂഹമല്ല, പിന്നെയോ ഒരു പരമ്പരാഗത സമൂഹം. എല്ലാ നേട്ടങ്ങളും അധികാരങ്ങളും മേൽക്കോയ്മയും എല്ലാം അവകാശപ്പെടുന്നു. അതാണ് പ്രശ്നം. അപ്പോ ഒരുത്തിന് സാധാരണഗതിയിലൊരു മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ എന്ത് വേണം? അവന് പരിശ്രമിക്കേണ്ടി വരും. ധനം സമ്പാദിക്കണം, യശസ് ലോകത്തുണ്ടാകണം, അധികാര സ്ഥാനങ്ങൾ വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ നേടിയെടുക്കുന്ന അവൻ അധ്വാനിച്ചിട്ടാണ്. പക്ഷേ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അധ്വാനിക്കേണ്ട കാര്യമില്ല, എന്തുവരും? അവനിതെല്ലാം കിട്ടും, പാരമ്പര്യമായി കിട്ടും. ഇപ്പൊ ചില ധനവാന്മാരുടെ മക്കളെല്ലാം ധനവാന്മാരായി ജനിക്കുന്നത്, അതുപോലെ ജന്മം കൊണ്ട് തന്നെ എന്ത് കിട്ടും? എല്ലാ മേന്മകളും കിട്ടും. എല്ലാ മേന്മകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ധനത്തിൻ്റെ കാര്യം എടുക്കാം. ഒരാൾ ധനവാൻ, അയാൾക്കൊരു മകൻ ജനിച്ചു, മകൻ ജനിച്ചു കഴിഞ്ഞാൽ അവനും ധനവാനായി, ജനിച്ചപ്പോഴേ ധനവാനായി. അപ്പൊ ജന്മം കൊണ്ട് തന്നെ അവൻ എന്താകുന്നു? ധനവാനാകുന്നു. പക്ഷേ ജന്മം കൊണ്ട് അവന് ധനം കിട്ടും, അവന് കിട്ടാത്ത പലതുമുണ്ട്. എന്ത് കിട്ടത്തില്ല? അന്തസ് എന്ന് പറയുന്നുണ്ട് സമൂഹത്തിൽ മാന്യത, അന്തസ്. അത് ജന്മം കൊണ്ട് കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അവന് ആ മാന്യത അന്തസ് നേടിയെടുക്കത്തക്ക രീതിയിൽ ജീവിച്ചാലേ പറ്റും. അവനാ പണമെല്ലാം ദുർവിനിയോഗം ചെയ്യുകയും നിയമവിരുദ്ധ കാര്യങ്ങൾക്ക് അവ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ജയിലായിപ്പോ അല്ല, പുറത്താണ് ജീവിച്ചാലും അവൻ ദരിദ്രനാവും, അവൻ്റെ എല്ലാം നഷ്ടപ്പെടും. ജന്മം കൊണ്ട് സമ്പത്ത് പോലുള്ള കാര്യങ്ങൾക്ക് ഒരാൾ അവകാശിയാകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ ജാതിയിലൂടെ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ജന്മം കൊണ്ട് തന്നെ ഒന്നും അവിടെ നഷ്ടപ്പെടുത്തില്ല. അതാണ് ജാതിയുടെ ഒരു ഗുണം. ഇപ്പൊ ജാതിയിലൂടെ കിട്ടിയ ബ്രാഹ്മണൻ ആയതുകൊണ്ട് അവന് സമ്പത്ത് കിട്ടുന്നു, യശസ് കിട്ടുന്നു, അധികാര സ്ഥാനങ്ങൾ കിട്ടുന്നു, മാന്യത കിട്ടുന്നു, അന്തസ് കിട്ടുന്നു. അത് അവനൊരിക്കലും നഷ്ടപ്പെടുത്തില്ല. എന്തുകൊണ്ട്? അതെല്ലാം കിട്ടിയത് ജന്മനാവുള്ള ആ ജാതിയിലൂടെ കിട്ടിയതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒന്നും അവന് നഷ്ടപ്പെടുത്തില്ല. എന്നുവെച്ചാൽ പഴയകാലത്ത് ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ബ്രാഹ്മണന് പ്രത്യേക പരിരക്ഷയാണ് ജാതി വ്യവസ്ഥ ഏർപ്പെടുത്തിയിരുന്നത്. അപ്പൊ അവനൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള ആ ജാതിപ്പെടാത്തവർക്കുള്ള ശിക്ഷയല്ല അവന്, അവൻ്റെ ശിക്ഷ വളരെ ലഘുവാണ്. അവൻ്റെ ശിക്ഷ വളരെ ലഘുവാണ്. ഇപ്പൊ സാമൂഹ്യ അന്തസ്സെന്ന് പറയുന്നത് ജന്മനാ വരുമ്പോൾ അത് നഷ്ടപ്പെടുന്നു. ഇപ്പൊ ഒരു തന്നെ കൊന്നു തന്നെ ഇരിക്കട്ടെ, അവനെ കൊല്ലാൻ പറ്റില്ല. മറ്റ് ജാതികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? കൊലപാതകത്തിന് ശിക്ഷ അവനെ കൊല്ലുകയാണ്. പക്ഷേ ഇത് ജന്മനാ കിട്ടിയ ഒരു ആനുകൂല്യമാണ്. എന്താണ്? അവനെ കൊല്ലാൻ പാടില്ല. അപ്പോ ഇത് എന്താണ്? ജാതി എന്ന് പറയുമ്പോ ഒന്ന് വരുന്ന എന്താണ് പ്രധാനമായിട്ടും? ഇതാണ് ഇപ്പൊ പറഞ്ഞാണ് ജന്മന പരമ്പരാഗതമായി ശ്രദ്ധിക്കുന്നത്. പരമ്പരാഗതമായി ശ്രദ്ധിക്കുന്നതിന്റെ ഗുണം എന്താണ്? ജന്മം കൊണ്ട് എല്ലാ മേന്മയും സിദ്ധിക്കുമെന്ന് മാത്രമല്ല, മറ്റൊന്നുകൂടെ ഉണ്ട്. എന്താണ്? അങ്ങനെ കേട്ടില്ല. അല്ല മേന്മ എന്ന് പറഞ്ഞത് ജന്മന എല്ലാം നേടുന്നു എന്നുള്ളതല്ല, ജാതിയുടെ മേന്മ. ഒരു പരിസ്ഥിതിയിലും അത് നഷ്ടപ്പെടുന്നില്ല എന്നുള്ള, അതല്ലേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. സമ്പത്ത് നേടിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടാം, പക്ഷെ ഇവിടെ ജന്മം കൊണ്ട് നേടുന്ന ആർജിക്കുന്ന ഒന്നും തന്നെ അവന് നഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ സമൂഹത്തിൽ എന്തുവരും? അവൻ ഏത് സമയത്തും ജാതിയുടെ പേരിൽ അവനെന്നും എന്തായിരിക്കും? ജാതിയുടെ പേരിൽ അവനെന്നും മാന്യനായിരിക്കും. ജാതിയുടേതായ മാന്യത എന്ന് അവന് നിലനിർത്താൻ പറ്റും. അതുകൊണ്ടാണ് ജാതിയെ അംഗീകരിച്ച വരുന്ന ഒരു പ്രശ്നം ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ്. അവന് വിശേഷ പരിശ്രമമൊന്നും കൂടാതെ തന്നെ എന്ത് ചെയ്യാം? എന്ത് ചെയ്യാൻ പറ്റും? സമ്പത്ത് മാത്രം, സമ്പത്തിൻ്റെ കാര്യമാണോ പറഞ്ഞത്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള എല്ലാ മേന്മകളും ആർജിക്കാനും അത് നഷ്ടപ്പെടുത്താതിരിക്കാനും അവന് കഴിയും ഈ വ്യവസ്ഥ അനുസരിച്ച്. അപ്പോ ആൾക്കാർ പറയും അവനിനി എങ്ങനെ എന്തോ ആയിക്കൊള്ളട്ടെ, എന്നാലും അവനൊരു ബ്രാഹ്മണനല്ലേ. ഇതാണ് പണ്ടത്തെ റിസർവേഷൻ. അവനിനി എങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അവസാനം പറയുന്ന എന്താണ്? അവൻ എന്തോ ആയിക്കൊള്ളട്ടെ, അവനൊരു ബ്രാഹ്മണനാണ്. ആ പരിഗണന അവൻ എന്നും കിട്ടും. ഇതെങ്ങനെ കിട്ടി? ഏത് വഴിക്ക് അവനിന് വന്നു ചേർന്നു? എങ്ങനെയാ കിട്ടിയത്? അവൻ ജന്മത്തിലൂടെ. ഇതാണ് ജാതി എന്ന് പറയുന്നത് നിഷേധിക്കാൻ കാരണം. പക്ഷെ ജാതി എന്ന് പറയുന്നു അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ജന്മത്തിലൂടെ എല്ലാം ഒരാൾക്ക് നേടാൻ പറ്റുന്നു, അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് നേടുന്ന എന്താണ്? മറ്റുള്ള എല്ലാ ജാതികളുടെയും മേലിലുള്ള അധികാര അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യവും. ഇപ്പോ ഡോക്ടർ അംബേദ്കറിന്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ലേഖനമാണ്, ആയിരത്തി തൊള്ളായിരത്തി 1936 എഴുതിയത്. നെറ്റിലൊക്കെ എനിക്ക് വായിക്കും, മലയാളത്തിലുണ്ട്. ജാതി ഉന്മൂലൻ മലയാളത്തിലത് വിവർത്തനം ചെയ്യും. അതിൽ അംബേദ്കർ ഒരു കാര്യം പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാരോട് പറയണം, അന്ന് നിങ്ങൾ പറയുന്നത് വേറൊരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ ഭരിക്കാൻ അവകാശമില്ലെന്ന് എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം, അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വർഗത്തിന് വേറൊരു വർഗത്തെ ഭരിക്കാനും അവകാശമില്ല. നിങ്ങളൊരു രാജ്യത്തിന് വേറൊരു രാജ്യത്തിന് ഭരിക്കാൻ അവകാശമില്ലെന്ന് പറയുമ്പോൾ ഈ കാര്യം കൂടെ ഒരു വർഗത്തിന് വേറൊരു വർഗത്തെ ഭരിക്കാൻ അവകാശമില്ല. ആ കാലഘട്ടത്തിൽ ഇന്നിപ്പത്താറ് കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തം ഒരു വർഗം മറ്റു വർഗങ്ങളെ ഭരിക്കുകയാണ്. അങ്ങനെ ആ ലേഖനത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കുന്നു, വായിച്ചോ, നിരവധി ഉദാഹരണം. അപ്പൊ അതാണ് ജാതി എന്ന് പറയുന്നത്. മറ്റുള്ളവരെയൊക്കെ ഭരിക്കുന്നതിന് ജന്മായത്തമായി ജന്മം കൊണ്ട് കൈവശം വന്ന് ചേരുന്ന അവകാശം, അതാണ് ജാതി. അപ്പോ അതിന് ജാതി നിഷേധിച്ചാലേ പറ്റും. അപ്പോ ഈ ജാതിക്ക് എന്ന് പറയുന്നതിന് രണ്ട് വിപരീത ധ്രുവങ്ങളിലാണ് ജാതി എന്ന് പറയുന്ന പ്രശ്നം. ഒന്ന്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ള ഭാരതത്തിൽ നിലനിന്നിരുന്ന ആ ജാതി. മറ്റൊന്ന്, സ്വാതന്ത്ര്യ അനന്തര ഭരണഘടന ഉണ്ടായതിന് ശേഷം വന്നു കഴിഞ്ഞ ജാതി. ഇങ്ങനെ രണ്ട് വിപരീത ധ്രുവങ്ങളിലാണ് ഇവിടെ ജാതി പ്രവൃത്തി. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അംബേദ്കർ ജീവിച്ചിരുന്നതും അംബേദ്കർ സംസാരിച്ചതും ഒട്ടുമുക്കാലും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിൽ ജീവിച്ചുകൊണ്ടാണ്. ഗുരുദേവൻ പൂർണ്ണമായും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിലെ ജാതിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ കൺമുമ്പിലുണ്ടായിരുന്ന ജാതി, അവിടെ ഈ ജാതി എന്ന് പറയുന്നത് നിഷേധിച്ചേ പറ്റും. സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൽ ജാതിക്ക് ഒരുപാട് മാറ്റം വരും, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ഇവരെല്ലാവരും സമ്മതിക്കുന്നത് അവരുടെ മുമ്പിൽ കണ്ട എന്താണ് സ്വാതന്ത്ര്യപൂർവ ഭാരതത്തിലെ ജാതിയെ കുറിച്ചാണ്. അപ്പൊ അവിടെ ജാതി നിഷേധിച്ചേ പറ്റൂ, ബ്രാഹ്മണാദി ജാതി അല്ല എന്ന് തന്നെ പറഞ്ഞേ പറ്റൂ. കാരണം അത് വലിയ അപകടകരമായ ഒരു സാഹചര്യം ഇന്ത്യയിലെ ബഹുഭൂരിയും പക്ഷേ ജനങ്ങൾക്ക് ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു. എന്നുവെച്ചാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. അതാ ആ ലേഖനത്തിൽ തന്നെ അംബേദ്കർ പറയുന്നുണ്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ് നിങ്ങളുടെ പൂന്തോട്ടത്തിലെ വിഷപ്പാമ്പാണ്. അംബേദ്കർ സ്വയം പറയുകയാണ്, പൂന്തോട്ടം എന്ന് പറയുന്ന ഹിന്ദുത്വവാദികൾ, ആ ഹിന്ദുത്വവാദികളുടെ പൂന്തോട്ടം എന്ന് പറയുന്ന അവിടെ ഈ ജാതി വ്യവസ്ഥ, അവരെല്ലാം ഇന്ന് കോൺഗ്രസ്സുകാരല്ല, അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭൂരിപക്ഷം പേരും ഈ ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്നവരാണ്. അപ്പൊ ഗാന്ധിജി എന്ന് പറയുന്ന ഐത്യോച്ചാടനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചെങ്കിലും ജാതി വ്യവസ്ഥയെ അനുകൂലിച്ചുകൊണ്ടാണ് ഏറെക്കുറെ ഭാഗികമായി. ഗാന്ധിജി പറയുന്നുണ്ട്, എനിക്ക് അംബേദ്കറോട് യോജിപ്പില്ലാത്തത് അംബേദ്കർ ചാകരൂറിന്റെ വ്യവസ്ഥയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്, ബാക്കി എല്ലാത്തിനും ശരിയാണ്. ഗാന്ധിജി പരസ്യമായി പറയുന്നു, പക്ഷെ അതൊരു പറഞ്ഞത്തെ അമ്പത്തി ആറ് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അമ്പത്തിയാറുമായിട്ട് യോജിക്കാം. ഗാന്ധിജിയുടെ നിലപാട് എന്താണ്? ചാതുർവർണ്ണയത്തെ അംഗീകരിക്കുന്നു, എന്നാൽ ജാതി ഇല്ലാതാക്കിയും വേണം. അമ്പത്തിയെട്ട് നിലപാട് എന്താണ്? ജാതി ഉന്മൂലനം, ജാതി നശിക്കുന്നു. ഒരു തരത്തിലും ചാതുർവർണ്ണയത്തോട് യോജിക്കാനും പറ്റത്തില്ല. ഇതാണ് ഇവർ രണ്ടും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം. ഗുരു അതാണ് പറയുന്നത്, ചാതുർവർണ്ണയത്തെ നിഷേധിക്കുക. ജാതി എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കാനേ പറ്റത്തില്ല, നിഷേധിച്ചേ പറ്റൂ. അപ്പൊ ബ്രാഹ്മണാദി എന്ന് പറയുന്നുണ്ട് എല്ലാ ജാതികളും നിഷേധിക്കുന്നു. അന്ന് ഭാരതത്തിൽ മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചിരുന്ന ഈ ജാതി എന്ന് പറയുന്നത് ഒന്ന് സ്വയം സൃഷ്ടിച്ചെടുത്തത്, മറ്റൊന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ടത്, രണ്ടു തരത്തിലാണ്. അപ്പോൾ ഈ മേൽക്കോയ്മ അവകാശപ്പെടുന്നവരെല്ലാം എന്ത് ചെയ്യുന്നു? അവർ സ്വയം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചെടുത്തു, ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി. അതിൽ എന്താണ്, ഇന്ന ഇന്ന ജാതികൾക്ക് ഇന്ന ഇന്ന മേന്മകളുണ്ട്. ബ്രാഹ്മണോസി മുഖം വാസി ബാഹു, ബാക്കി എന്താണ്, രാജന്യത കൃത. പിന്നെ പുരുഷത്വം നിങ്ങൾ കേട്ടിട്ടില്ല, ഒരു തദസി പദ്ധ്യം ശൂദ്ര അചായ. ഇത് ജാതിയെ സൃഷ്ടിച്ചാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഇങ്ങനെ മുഖത്ത് നിന്നുണ്ടായി എന്നാണ്. എന്ന് വെച്ചാൽ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്, അതി കൂടുതൽ എന്ത് വേണം? ഉത്തമാംഗം എന്ന് പറയുന്നതാണ് നമ്മുടെ ശിരസ്, അവിടെ നിന്നാണ് എന്നുണ്ടായത്, ബ്രാഹ്മണൻ. അതുകൊണ്ട് തന്നെ ഉണ്ടായ സ്ഥാനം, ആ ഉത്പത്തി സ്ഥാനം, അതിനാണ് യോനി എന്ന് പറയുന്നത്, ഉത്പത്തി സ്ഥാനം. ബ്രാഹ്മണൻ ഉണ്ടായ സ്ഥലം തന്നെ മികച്ചതാണ്, അതുകൊണ്ട് തന്നെ ബ്രാഹ്മണൻ മികച്ച. അതിൽ നിന്ന് കുറച്ചുകൂടെ താഴെയാണ് എന്ത് കൈകൾ. അതുകൊണ്ട് ബ്രാഹ്മണന്റെ താഴെ നിൽക്കത്തുള്ളൂ ആര്? ക്ഷത്രി. ഇനി അതിൻ്റെയും താഴെയാണ് എന്ത്? തുടകൾ. അവിടെ നിന്നാണ് ആരുണ്ടായത്? ഇത് ഒരു വിരാട് പുരുഷൻ, പുരുഷന്റെ തുടയിൽ നിന്നാണ് സൃഷ്ടിച്ചവന്റെ തുട, ആ തുടയിൽ നിന്നാണ് പൈസ. ഇനി അതിൻ്റെയും താഴെയാണ് എന്ത്? പാദങ്ങൾ, പാദജൻ സൂത്രൻ, എന്നിട്ടും താഴെയാണ്. അപ്പൊ ഈ ഈ പറയുന്നത് തന്നെ എന്താണ്, ഓരോന്നിനെയും ഉയർത്തിയും താഴ്ത്തിയും കാണിക്കുകയാണ്. ഇന്നത്തെ ഹിന്ദുത്വവാദികൾ പറയുന്നതാണ് അങ്ങനെയൊന്നുമില്ല, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്, കാലില്ലാത്തവരാകും നടക്കാൻ പറ്റൂ. അപ്പോ തല പോലെ തന്നെ കാലിനും പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുന്നവരുണ്ട്. അത് ശരിയാണ്, ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെയും മാന്യതയ്ക്ക് വ്യത്യാസമുണ്ട് അല്ലേ? മലദ്വാരത്തിൻ്റെയും വായുടെയും മാന്യത ഒരുപോലെയാണ്, ആണോ? എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്? പ്രാധാന്യം ഒരുപോലെയാണ്, കാരണം തിന്നാൽ വിസർജിക്കണം, തിന്നണമെങ്കിൽ വായു വേണം, വിസർജിക്കണമെങ്കിൽ മറ്റേ സാധനം വേണം. അങ്ങനെ രണ്ടിനും ശരീരത്തിൽ തുല്യ പ്രാധാന്യമാണ്, ഒരു തർക്കമില്ല. പക്ഷേ മാന്യത എന്നാണ് കൊടുക്കുന്നത് നമ്മൾ? ഈ മാന്യത അന്തസ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ അന്തസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ത്? ബ്രാഹ്മണൻ ലോകത്ത് നിന്നുണ്ടായി എന്നാണ്, മറ്റവൻ കാലിൽ നിന്നുണ്ടായി എന്നാണ് അന്തസ്സിന്റെ വ്യത്യാസം. അപ്പൊ ഇത് സൃഷ്ടിച്ചെടുത്താണ്. പിന്നെ ശൂദ്രന് സൃഷ്ടിച്ച ശൂദ്രന് അത് അടിച്ചേൽപ്പിക്കുകയാണ്, ഈ പാദത്തിൽ നിന്നുണ്ടാകാനാണ്. അപ്പൊ നീ എപ്പോഴും പാദജനൻ തന്നെ ആയിരിക്കണം, നീ താഴ്ന്നവൻ തന്നെ ആയിരിക്കണം, എനിക്കൊരിക്കലും ഉയർന്നവനാകാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോ ഇത് കാണിക്കുന്ന ഇവിടെ സൃഷ്ടി കാണിക്കണം, ജനിച്ചത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന തകരാറ് എന്താണ്? ജനിച്ചത് ഇങ്ങനെ എന്ന് പറഞ്ഞാലേ അത് ജാതിയാകും, അല്ലെങ്കിൽ ജാതിയാകത്തില്ല. അപ്പോ ജന്മം കൊണ്ട് തന്നെ അത് സിദ്ധിക്കും, പാരമ്പര്യം കൊണ്ട് ജാതി സിദ്ധിക്കും. പാരമ്പര്യവും കൊണ്ട് ജാതി സിദ്ധിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം നേരത്തെ ഞാൻ പറഞ്ഞു, എന്താണ്? എന്താണ് എന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നുണ്ട്? എന്താണ് പറയുന്നത്? ഒരധ്വാനവും കൂടാതെ തന്നെ എന്താണ് ജന്മം കൊണ്ട് തന്നെ ഒരാൾക്ക് എന്ന് വരാം എല്ലാ മേന്മകളും അന്തസ്സും മാന്യതയും എല്ലാം നേടിയെടുക്കാം. ഇനി ഏതൊക്കെ പരിതാപകരമായ അവസ്ഥയിലും നഷ്ടപ്പെടത്തില്ല, അതാണ് ജന്മം കൊണ്ട് ജാതിയുടെ ഗുണം, ജാതി അംഗീകരിച്ചതിൻ്റെ ഗുണം. അത് ഗുണം. ഇനി ജാതിയോട് ദോഷമുണ്ട്, ഈ ദോഷങ്ങളും അങ്ങനെ തന്നെ ജന്മം കൊണ്ട് തന്നെ ആ ദോഷം സംഭവിച്ചിരിക്കും. അവൻ ജനിച്ച ജാതി, അവൻ ഇന്ന ജാതി ജനിച്ചതുകൊണ്ട് തന്നെ അവൻ എന്ത് വരും? എല്ലാ ദോഷങ്ങളും അവൻ ആർജിക്കേണ്ട ഒരു ദോഷം. ഇനി അവൻ എത്രയൊക്കെ നന്മകൾ ആർജിച്ചാലും ശരി, അവന് ഈ പാരമ്പര്യമായി കിട്ടിയ ദോഷങ്ങൾ അവനൊരിക്കലും നഷ്ടപ്പെടത്തും. അതവനെപ്പോഴും അത് അവനെ ആരോപിച്ചുകൊണ്ടേയിരിക്കും. എന്ത്? അതായത് ഒരുത്തൻ ഈ പറയുന്ന ജാതി വ്യവസ്ഥ അനുസരിച്ച് ഏറ്റവും താഴ്ന്ന ജാതിയിൽ ജനിച്ച് അവൻ പരിശ്രമിച്ച് വളർന്നവൻ ഉയർന്ന സ്ഥാനത്തെത്തിയാലും അവനെന്ത് ചെയ്യും? അവനെന്തൊക്കെ മേന്മയുണ്ടായാലും ശരി, അവന് ആ ജന്മം കൊണ്ട് അവനിൽ ആരോപിച്ച ദോഷങ്ങൾ അവൻ്റെ മേന്മകളിൽ നിന്നും അവനെ ആരോപിക്കും. അതാണിപ്പോ ഇന്ത്യയുടെ രാഷ്ട്രപതി ആദിവാസിയാണ്. എന്നാലും ആദിവാസി എന്നുള്ള നിലയ്ക്ക് അവരിൽ എന്ത് ചെയ്യും? ദോഷങ്ങൾ ആരോപിക്കും. അവരിത്രയും ഉയർന്ന ഒരു സ്ഥാനത്തെത്തിയിട്ടും ജന്മം കൊണ്ട് വന്ന ദോഷങ്ങൾ എന്ത് ചെയ്യും? അതവരുള്ള എവിടെയും. ഇതാണ് ഈ ജന്മം കൊണ്ട് വരുന്ന ജാതി. ജാതി എന്ന് പറഞ്ഞാലേ അത് ജന്മം കൊണ്ടുള്ളതാണ്, അല്ലെങ്കിൽ ജാതി. അതുകൊണ്ടാണ് ബ്രാഹ്മണാദി ജാതി അല്ല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജന്മം കൊണ്ട് ഒന്നുള്ള ഒന്നല്ല ബ്രാഹ്മണാദി എന്ന് പറയുന്നത്. പക്ഷെ ബ്രാഹ്മണാദി എന്ന് പറയുന്നത് പഴയകാലത്ത് നമ്മുടെ ശാസ്ത്രങ്ങളനുസരിച്ച് അത് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജന്മം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജന്മം കൊണ്ട് സംഭവിക്കുന്ന ഒരു ജാതിയല്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജാതി കൊണ്ട് വരുന്ന എല്ലാ മേന്മകളും ജാതി കൊണ്ട് വരുന്ന എല്ലാ ദോഷങ്ങളെയും ഇവിടെ നിഷേധിക്കണം. മനുഷ്യരുടെ അങ്ങനെ ജാതി കൊണ്ട് ആർക്കെങ്കിലും മേന്മയോ ജാതി കൊണ്ട് ആർക്കെങ്കിലും ദോഷമോ അങ്ങനെ മനുഷ്യരുടെ ഇടയിൽ ഇല്ല. എന്നാലും ഇന്നും പലരും പൊതുവെ പറയുന്നതാണ് എന്താണ്? ബ്രാഹ്മണർ എന്ന് പറയുന്ന അവർക്ക് ബുദ്ധി കൂടുതലാണ്, ഒരു കഴിവ് കൂടുതലാണ്, ഒരു സർക്കാരിലൊക്കെ ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്നു, അവരെ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ അവരെയാണ് വച്ചിരിക്കുന്നത്. ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ ഉയർന്ന സ്ഥലത്ത് ബ്രാഹ്മണരെ വച്ചിരിക്കുന്നു. അപ്പൊ ബ്രാഹ്മണർക്ക് ജന്മനാ തന്നെ ചില ഗുണങ്ങളുണ്ട് എന്നൊരു വാദം ഇന്ന് നിലനിൽക്കുന്നു. അത് എന്താണ്? അതാ ജാതിയിൽ പിറന്നതുകൊണ്ട് അവനത് കിട്ടിയെന്നാണ്. എന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചത് കൊണ്ടാണ് അവന് അങ്ങനെ ഉയരാൻ പറ്റിയത് എന്ന് പറയുന്നത്. അപ്പോ ജന്മനാ തന്നെ മേന്മകൾ ഉണ്ടാകും, അതുകൊണ്ടൊരു ബ്രാഹ്മണരോടുള്ള ഒരു ബഹുമാനം, എന്ന് വെച്ചാൽ ബ്രാഹ്മണ ജാതി ആയതുകൊണ്ട് തന്നെയുള്ള ഒരു ബഹുമാനം ബ്രാഹ്മണരോട് പൊതുവെ മറ്റുള്ള ജാതിക്കാർക്കുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. മിക്കവാറുമില്ല ജാതി താല്പര്യം. എന്നാൽ അതിൽ യാതൊരു വാസ്തവവും ഇല്ല എന്നുള്ളത്. ഞാനീ വടക്കേന്ത്യയിലൊക്കെ പോയി ബ്രാഹ്മണരുടെ അടുത്ത് നിന്ന് പഠിച്ചു, ബ്രാഹ്മണരോടൊപ്പം ഇരുന്ന് പഠിച്ചു, ബ്രാഹ്മണരെ പഠിപ്പിക്കുകയും ചെയ്തു. മൂന്ന് കാര്യം ചെയ്തു. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ഈ ആശ്രമങ്ങളിൽ സ്വാഭാവികമായിട്ടും ബ്രാഹ്മണർ കൂടുതൽ വരും. ബ്രാഹ്മണരാണ് ഈ മാർഗത്തിലേക്ക് വരുന്നത് കൂടുതൽ, എണ്ണത്തിൽ കൂടുതൽ അവരാണ്. വടക്കേന്ത്യ, വടക്കേന്ത്യ എന്ന് വെച്ചാൽ വലിയ ഒരു ഹിന്ദി ബെൽറ്റാണ്, ഇവിടുത്തെ പോലെ അല്ല. കേരളത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരാണെങ്കിൽ കൂടുതൽ ശൂദ്രന്മാരായിരുന്നു, ഒന്നോ രണ്ടോ വരുന്നത് ശൂദ്രന്മാരാണ്. ബ്രാഹ്മണരായാലും അങ്ങനെ വരാറില്ല, അപൂർവം വരാറുണ്ട് ഇവിടെ. കാരണം കൊണ്ട് കേരളത്തിൽ ആകെ 3% ഉള്ളൂ ബ്രാഹ്മണർ, അതുകൊണ്ടുകൂടെ ആയിരിക്കും. പക്ഷെ വടക്കേന്ത്യയിൽ അങ്ങനെയല്ല, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കൂടെ സഹകരിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന അവകാശവാദത്തിൽ യാതൊരു അർത്ഥവും. അതിൽ ഈ ഒരു ആവറേജിന് മേളിലുള്ള ബ്രാഹ്മണർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ബൗദ്ധിക നിലവാരം, ശേഷിയുടെ കാര്യത്തിൽ ആവറേജിന് മേളിലൊരു 10% പോലും കണ്ടിട്ടില്ല. ഒരു ശരാശരി നിലവാരത്തിൽ 10-20%, ബാക്കി എല്ലാവരും ബിലോ ആവറേജാണ് ബ്രാഹ്മണരെ ജാതിയിൽ തന്നെ. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഈ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടതുകൊണ്ട് അവർ വലിയ ബുദ്ധിജീവികളാണ്, ഐക്യു ടെസ്റ്റാണ് നടത്തുന്നത്. പണ്ടങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ബ്രാഹ്മണരുടെ ഐക്യു ഇന്റലിജന്റ് ക്വോഷ്യ എന്ന് വെച്ചാൽ ബുദ്ധിയുടെ നില അളവ് കുറവ് ആണ് ഐക്യു എന്ന് പറയുന്നത്. അത് ബ്രാഹ്മണർക്ക് കൂടുതലാണെന്നൊക്കെ ഒരു ധാരണ പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നതൊക്കെ മാറിപ്പോയി. ഇന്നങ്ങനെയല്ല, അപ്പോ ഈ ബുദ്ധിയുടെ ബുദ്ധി നിലവാരം ഐക്യു എന്ന് പറയുന്നത് അത് ജന്മം കൊണ്ട് മാത്രം ശ്രദ്ധിക്കുന്ന ഒന്നല്ല. അന്ന് പറയുന്നത് നേച്ചറും നർച്ചറും. നർച്ചർ എന്ന് പറയുന്ന പരിപോഷണം, നേച്ചർ എന്ന് പറയുന്ന ജന്മനാസ്ഥിതി. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ് ഒരു മനുഷ്യന്റെ ബുദ്ധിയുടെ വികാസം, പ്രത്യേകിച്ച് മനുഷ്യർ. മനുഷ്യരിൽ അങ്ങനെയാണ്. ഇപ്പൊ ഒരു മാൻകുട്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, കാട്ടിൽ പ്രസവിച്ച് വീഴുന്ന ഒരു മാൻകുട്ടി സെക്കൻഡുകൾക്കുള്ളിൽ ചാടി എഴുന്നേറ്റ് വളരെ വേഗത്തിൽ ഓടിപ്പോകും. സെക്കൻഡുകളും വേണം. അത് മൃഗങ്ങൾക്കുള്ളൊരു സവിശേഷത. കാരണം അവിടെ എന്ത് ചെയ്യുന്നു, ബൈ നേച്ചർ തന്നെ അതിന് ഈ ഓടുന്നതിനുള്ള ശേഷിയുണ്ട് മൃഗങ്ങൾ. അവിടെ നർച്ചർ എന്ന് പറയുന്ന ആവശ്യം, പരിപോഷണം ആവശ്യം, അമ്മയുടെ പാല് കുടിക്കുക, അതിൽ കുറച്ച് വളരുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, പ്രസവിച്ച് വീഴുന്നതും എഴുന്നേറ്റ് ഓടുന്നതും കണ്ടു, പാല് കുടിക്കുന്നു. ഒരു മനുഷ്യനാണെങ്കിലും മനുഷ്യൻ പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ അവനൊന്ന് തിരിയണമെങ്കിൽ എത്ര മാസം പിടിക്കും? ഓടുന്ന കാര്യം പോട്ടെ, ഒന്ന് ശരീരം കൊണ്ടൊന്ന് തിരിയണമെന്ന്, തല ഒന്ന് നിവർത്തി പിടിക്കണം, ഒന്ന് കമഴ്ന്ന് വരണം, പിന്നെ കൈകുത്തി ഒന്ന് എഴുന്നേക്കണമെങ്കിൽ നടക്കുമ്പോൾ എത്ര വർഷം, എത്ര വയസ്സ് വരും? 2-2.5 വർഷം എടുക്കും നടക്കാൻ വേണ്ടിയിട്ട്. 2 വർഷം കൂടും. അതുവരെ എന്താണ്, അതിങ്ങനെ കിടക്കുകയാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനുഷ്യന്റെ തലയ്ക്ക് വലുപ്പം കൂടുതലാണ് ജനിക്കുമ്പോൾ. അപ്പോ അതിനെ ശരിക്കും കൂടുതൽ വളരുന്നതിന് മുമ്പ് ഇതിനെ പുറത്തേക്ക് തള്ളിക്കളയണം. കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ ഈ തല പുറത്തു വരത്തില്ല ഗർഭപാത്രം. അപ്പോൾ മനുഷ്യൻ്റെ ഈ തലയ്ക്കകത്തുള്ള ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം നടക്കുന്നത് പുറത്തു വന്നതിന് ശേഷം. അകത്തിരുന്ന് കൂടും വളർന്നു കഴിഞ്ഞാൽ ചത്തു ചാവിലായി. ജനിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെ വേഗത്തിൽ ബ്രെയിനിലെ കോശങ്ങളെല്ലാം പരസ്പരം സംയോജിക്കുന്നത്, ബ്രെയിനിൽ തന്നെ എന്താണ് പുതിയ പാത്വേസ് അറിവിൻ്റെ നീർച്ചാലുകളൊക്കെ ഉണ്ടാകുന്നതെല്ലാം സംഭവിക്കുന്നത് ജനിച്ചതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ജനിക്കുമ്പോൾ നമുക്ക് ഒരു ബോധമില്ലാത്തവരായി ജനിക്കുന്നതും ജനന സമയത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ലാത്തതും, കാരണം ബ്രെയിനിന് അവിടെ ഒരു വളർച്ചയില്ല. അതുകൊണ്ടാണ് ജനിച്ചു വന്നതിന് ശേഷമാണ് ബ്രെയിനിന് ഈ ഡെവലപ്മെൻറ്റ്സ് വരുന്നത്. ജനിതകപരമായി മനുഷ്യൻ്റെ പല സവിശേഷതകളും ഉണ്ട്, പക്ഷെ ജനിച്ചതിന് ശേഷം അവന് കിട്ടുന്ന നർച്ചറിങ് എന്ന് പറയുന്നത് പരിപോഷണങ്ങൾക്കനുസരിച്ചായിരിക്കും വലിയൊരു ശതമാനം വരെ പിന്നെ അവൻ്റെ വളർച്ച ഒരു പ്രധാന ഘടകമാണ്. ജനിച്ചു കഴിയുമ്പോൾ അവന് കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള പരിരക്ഷകൾ ആ കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വരികയാണെങ്കിൽ ശരാശരി അങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ ഐ ക്യു വളരെ ഉയർന്നതായി. എന്നുവെച്ചാൽ ഒരു കുഞ്ഞ് വളരെ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ പട്ടിണിയില്ലാതെ വളരെ മാനസിക ഉല്ലാസത്തിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ട അനുകൂല സാഹചര്യങ്ങളിൽ വളർന്നു വരികയാണെങ്കിൽ അവൻ്റെ ഐ ക്യു വളരെ ശരാശരിയാണ്. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണമെന്നുള്ള ഇതിന് അപവാദങ്ങളുണ്ട്, എല്ലായിടത്തും ഇത് വർക്ക് ചെയ്യത്തില്ല. പൊതുവേ പറയുകയാണ്, അതൊക്കെ സാമാന്യ നിയമങ്ങളാണ്. പുറത്തു വന്നതിന് ശേഷമാണ് അവൻ്റെ വളർച്ച. അങ്ങനെ വളരുന്നതിന് സാഹചര്യങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആഹാരം. അപ്പോൾ ബുദ്ധിയെ ബ്രെയിനിനെ പരിപോഷിപ്പിക്കുന്ന നല്ല ആഹാരം കിട്ടണം, അമ്മയുടെ പാല് കുടിക്കണം, അല്ലെങ്കിൽ അതുപോലുള്ള നല്ല ആഹാര സാധനങ്ങൾ കിട്ടണം, വൈറ്റമിൻസും മിനറൽസ് പ്രോട്ടീനും ഒക്കെ ഉള്ള ആഹാരം കിട്ടണം, ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ പഴയ കാലത്ത് ഈ നല്ല ആഹാരമൊക്കെ ആർക്കാണ്? ബ്രാഹ്മണനെന്നല്ല, മേധാവിക്കാർ, ക്ഷത്രിയനാണെങ്കിലും അവൻ രാജാവാണെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ട് ആഹാരം. ബ്രാഹ്മണന് മാത്രം പറഞ്ഞിട്ട് കാര്യം, അത് മേലോട്ട് മേലോട്ട് പോകുമ്പോൾ അത് ഈ അനിഹിലേഷൻ കാസ്റ്റ് എന്ന് പറയുന്ന ആ ലേഖനത്തിൽ അംബേദ്കർ ഉദാഹരണം പറയുന്നുണ്ട്. മഹാരാഷ്ട്രയുടെ അടുത്ത് ഒരുത്തൻ ഒരു സദ്യയ്ക്ക് വീട്ടിൽ നെയ്വളം, മേൽജാതിക്കാർ ഗുണ്ടകൾ വന്ന് ആ സദ്യ കയറി അടിച്ച് അലമ്പാക്കി എല്ലാവരെയും അടിച്ചുകൊടുത്തു. കാരണം ഈ നെയ്യ് എന്ന് പറയുന്നത് നല്ല സാധനമാണ്, അത് ഈ ദളിതന് കഴിക്കാൻ പാടില്ല, അത് മേൽജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവൻ കഴിച്ചു എന്ന് വെച്ചാൽ അവരെ ആക്ഷേപിക്കുന്നതായിട്ട് അവർ കാണുന്നു, ഞങ്ങൾ കഴിക്കുന്ന അവൻ കഴിച്ചു, ഈക്വലായിരുന്നു സമത്വം. അതുകൊണ്ട് സദ്യ നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് കയറി അടിച്ച് എല്ലാത്തിനും കൂടിച്ച്. അപ്പൊ അങ്ങനെയുള്ള വളർന്നു വരുന്ന ഒരുത്തന് എങ്ങനെ അവൻ്റെ ബുദ്ധിക്ക് വളർച്ച ഉണ്ടാകുന്നു? ഇപ്പൊ ശരാശരി എന്ന് വരും ഈ പറയുന്ന അവരുടെ ബുദ്ധി വളർച്ച അപേക്ഷിച്ച് അവൻ്റെ വളർച്ച കുറവായിരിക്കും. അങ്ങനെ ഒരു തലമുറയല്ല, നൂറ്റാണ്ടുകൾ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവൻ്റെ ഐക്യു താഴ്ന്നു താഴ്ന്നു വരും. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അല്ലാതെ എന്താണ് ഈ പാരമ്പര്യം കൊണ്ട് വന്ന ഗുണമല്ല, അവൻ്റെ പരിപോഷണത്തിൽ വന്ന തകരാറും കൊണ്ടാണ് അത് സംഭവിച്ചത്. അത് തന്നെ ആവശ്യത്തിന് കിട്ടത്തില്ലല്ലോ. മാംസാഹാരം എന്ന് വെച്ചാൽ ദളിതന് പറഞ്ഞിരിക്കുന്ന എന്താണ്? ചത്ത പശുവിൻ്റെ ഇറച്ചി. അത് ഏതെങ്കിലും പശു ചാവണ്ടേ? ചത്താലേ തിന്നാൻ പറ്റുമോ? അപ്പോ അവന് കിട്ടുന്ന അവന്റെ ആഹാരം എന്ന് വെച്ചാൽ യാദൃച്ഛ്യമായി കിട്ടുന്നതാണ്. അവന് ഭൂമിക്ക് അവകാശമില്ല. അപ്പോ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വെച്ച് കഴിക്കാൻ പറ്റും. എലികൾക്ക് പോലും അത് പറ്റും. അവന്റെ മാളത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ച് കഴിക്കാം. മനുഷ്യനത് പറ്റത്തില്ല. ഇവൻ എങ്ങനെ കഴിക്കണം? വേട്ടയാടി കഴിക്കണം, അല്ലെങ്കിൽ അവൻ എന്നെ മുറിയെ പണിയെടുത്തിട്ട് കിട്ടുന്നത് കഴിക്കും. കരിക്കാടിയാണ് അവൻ്റെ ഭക്ഷണം. അപ്പോ മൂല്യമുള്ള ഭക്ഷണം അവന് കഴിക്കാൻ പറ്റും, വില കുറഞ്ഞതേ കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അല്ലാതെ ബ്രാഹ്മണ ജാതിക്ക് എന്തെങ്കിലും മേന്മയുണ്ടായിട്ടുണ്ട്? അത് മാറ്റി വന്നു. അത് അമേരിക്കയിൽ തന്നെ നടത്തിയ പഠനങ്ങളിൽ ഒരു കാലത്ത് അമേരിക്കക്കാർക്കായിരുന്നു ഐക്യ കൂടുതൽ. പക്ഷെ ഇപ്പോ ഈ അടുത്ത കാലത്ത് കാണുന്ന പഠനങ്ങൾ കാണുന്ന എന്താണ്? ജപ്പാൻ, ഏഷ്യ, ഏഷ്യയിലെ ജപ്പാൻ, ചൈനയിലൊക്കെ ഉള്ളവർക്ക് അമേരിക്കക്കാരെ കാണും ഐക്യ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരും വികസിച്ചു. ഇന്ത്യക്കാർക്കും ഉണ്ട് അതിനൊക്കെ ആൾക്കുണ്ട് ഐക്യം. കാരണം ഇവരും നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ഇവരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. അപ്പൊ ഇവരുടെയും ഭൗതിക നിലവാരം കൂടി വരികയാണ്. അപ്പൊ ഇത് മാറ്റാൻ പറ്റും. ജന്മന ഇങ്ങനെ ഈ ജനറ്റിക്സിന് ഒരു വലിയ റോളുണ്ട്, ശരിയാണ്. പക്ഷേ ഈ ജനറ്റിക്സിനെ സംബന്ധിച്ചുള്ള ജീനുകൾക്ക് ആകസ്മിക വ്യതിയാനങ്ങൾ സംബന്ധിക്കും. അപ്പോൾ അത് ഏത് ഉയർന്ന നിലയിലേക്ക് അത് മാറിപ്പോകാൻ പറ്റും ജീനുകളിൽ. അതാണ് ഈ കൊറോണയെ കാണുന്നത്. കൊറോണ എന്ന് പറയുന്നത് എന്താണ്? വന്നപ്പോൾ ഉള്ള കൊറോണ അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴും കൊറോണ ഉണ്ട്, അതല്ല. എന്തുകൊണ്ടാണ്? ആ ജീനുകൾ വന്ന ആകസ്മിക വ്യതിയാനങ്ങളാണ്, മ്യൂട്ടേഷൻ. അത് അൺപ്രഡിക്റ്റബിൾ എന്നാണ് പറയുന്നത്, പ്രവചിക്കാൻ പറ്റത്തില്ല. എങ്ങനെയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ അതിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും, തീവ്രത കുറഞ്ഞു. ആരും കുറച്ചല്ല, തനിയും മാറി വേണം. അതുകൊണ്ടുള്ള ജീനുകൾക്കും എന്തുവരും? അങ്ങനെയുള്ള മ്യൂട്ടേഷൻ സംഭവിക്കാം. ജീനുകൾക്കൊരു പ്രാധാന്യമുണ്ട്. പക്ഷേ മനുഷ്യർ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും കലർന്നു കഴിഞ്ഞവരാണ്. ഒരു വംശം പ്രത്യേകമൊന്നുമില്ല. പണ്ട് ഹിറ്റ്ലർക്ക് അങ്ങനെ വിശ്വസിച്ചിരുന്നു, ആര്യന്മാർ വിശുദ്ധന്മാരാണ്, ആര്യ രക്തം ഇതാണ്. ചിലതൊക്കെ പറയാറില്ല, എന്റെ ശരീരത്തിലോടുന്ന ക്ഷത്രിയ രക്തം. അങ്ങനെ ഒരു രക്തമൊന്നുമില്ല. എല്ലാവരുടെ ശരീരത്തിലും ഓടുന്ന കലർന്ന രക്തം തന്നെ. മനുഷ്യൻ കൂടി കലർന്നു കഴിഞ്ഞു ഇതിനകം തന്നെ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആർക്കൊരു പ്രത്യേക രക്തമൊന്നും, വെറും അവകാശവാദങ്ങളാണ്. പക്ഷേ ഈ ശരാശരി പറയുകയാണെങ്കിൽ വളർന്നു വരുന്ന സാഹചര്യം വലിയൊരു പങ്കാണ്. അവിടെ ഈ ബ്രെയിൻ ഡെവലപ്മെന്റ്സിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും വലിയ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോ. അതിന് അവൻ്റെ ജാതി ഒരു പ്രശ്നമല്ല, എന്ന് വെച്ചാൽ അവൻ എവിടെ ജനിച്ചു എന്നുള്ള ഒരു പ്രശ്നമേ അല്ല. ആദിവാസികളെ കൊണ്ടൊന്ന് ട്രെയിനിങ് കൊടുത്താലും അവർ ഉയർന്നു ഉയർന്ന നിലവാരങ്ങളിൽ എത്തിച്ചേർന്ന് യാതൊരു സംശയമില്ല. കേരളത്തിൽ തന്നെ അതിന് എത്രയും ഉദാഹരണമുണ്ട്. അപ്പൊ ജന്മം കൊണ്ട് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു മേന്മയില്ല. പിന്നെ ഈ മേന്മ എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് കവർന്നെടുക്കുന്ന മേന്മകളാണ്. അപ്പൊ മറ്റുള്ളവരെ ചവിട്ടി മെതിക്കുമ്പോൾ ഒരാൾ മേന്മ വരും. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ മഹാത്മാ ഫൂലെ ദളിത് എന്ന് പറയുന്ന പദം തന്നെ ഉപയോഗിച്ചത്, ചിതറിക്കപ്പെട്ടവരെന്ന്. പുതിയൊരു വിഭാഗത്തെ എന്ത് ചെയ്തു? ഇവര് ചിതറിച്ചാണ്. അവർ ഒരിക്കലും യോജിക്കാൻ വയ്യാത്ത രീതിയിലായിരുന്നു. അപ്പോൾ അവർക്ക് സംഘടിച്ചതൊന്നും അവകാശപ്പെടാൻ കഴിയാതെ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ ജന്മം കൊണ്ട് തന്നെ മേന്മയുള്ളവരാണ്. ഇന്നും ഈ താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്നവരുടെ ഉള്ളിൽ ഒരു വിചാരമുണ്ട്, ഈ ബ്രാഹ്മണരൊക്കെ എന്തോ എന്താണ് ബുദ്ധിമാന്മാരാണ്, വലിയ ശേഷിയുള്ളവരാണ് എന്നൊരു ആരാധനാ മനോഭാവം ഉണ്ട്. അതുകൊണ്ടല്ലേ പറയുന്ന അവരെ തന്നെ പൂജിക്കണം, അവർക്കതിനുള്ള യോഗ്യതയുള്ളൂ എന്നാണ്. അയ്യ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു രണ്ടുപേര് വന്നു കപ്പിൾസ്. അപ്പോ അവരമ്പലവാസികളാണ്, ബ്രാഹ്മണരല്ല, അമ്പലത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരാൾക്കൊരു ഓവർ വെയിറ്റിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കും? അമ്പലവാസികളല്ലേ, എന്നാലും ഒരു കളച്ചിരിവോടുകൂടി നമ്മൾ സ്ഥിരം കഴിക്കത്തൊന്നുമില്ല. വല്ലപ്പോഴെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ ഒരിക്കാം, ഒരു മാസം ഒരിക്കലൊക്കെ കഴിക്കാം. ബീഫ് ചിക്കനൊക്കെ കഴിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്പലവാസികളായതുകൊണ്ട് ഇതൊക്കെ കഴിക്കാമോ? അവിടെ പൂജിക്കുന്നവർ കഴിക്കുന്നു, പിന്നെയാണ് ഞങ്ങൾക്ക്. പൂജിക്കുന്നവരും ഇതൊക്കെ കഴിക്കുന്നു എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്പലത്തിൽ പൂജിക്കുന്നവർ കഴിക്കും, അവർ പറഞ്ഞ് കഴിക്കും. പക്ഷേ ശൂദ്രന്മാരുടെ വിചാരം എന്താണ്? അവരൊക്കെ വലിയ ദിവ്യന്മാരും യോഗ്യതയുള്ളവരും ഒന്നും കഴിക്കാത്തവരും, അവരാണതിന് യോഗ്യരെന്നാണ്. ഇവനെയൊക്കെ എന്നാ ബോധവൽക്കരിക്കും? ആരെ കൊണ്ട് പറ്റും? ഇതാണ് ഗുരുദേവൻ പറഞ്ഞത്. ഈ വേണ്ടാധീനങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരവാദികളാണെന്ന് പറഞ്ഞാലാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നവരും ഉത്തരവാദികളാണ്. ഗുരു പറഞ്ഞ ഇതുകൊണ്ടാണ് ഇവരുടെ മനസ്സിലിരിക്കുന്ന ഈ ആരാധന. അതെന്ന് അങ്ങനെ ചെയ്യിക്കണം ചെയ്യണം എന്നൊക്കെയുള്ള വിചാരം. അങ്ങനെ ഒരു ദിവ്യത്വവും ഒരു മേന്മയും വ്യക്തികളിലും ഉണ്ടാവും, സമൂഹത്തിലില്ല, ഒരു സമൂഹത്തിലും ഇല്ല. പണ്ടും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയാണ്, അവൻ എന്താണ് ഐക്യം കൂടിയവരാണ്. പിന്നെ ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ്, ബ്രാഹ്മണർ ഉയർന്ന ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്, പല കമ്പനികളുടെയും ഉയർന്ന്. എന്തുകൊണ്ടിരിക്കുന്നു? അവർക്ക് 10-2000 വർഷമായിട്ട് അവർക്ക് റിസർവേഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. അവർക്ക് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മെരിറ്റുകളും അവർക്ക് റിസർവ് ചെയ്തിരിക്കേണ്ട. അതുകൊണ്ട് പാരമ്പര്യമായി അവരെന്ത് ചെയ്തു, അവർ തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത സാഹചര്യങ്ങൾ കൊണ്ട് പല ഗുണങ്ങളും അവർക്ക് നേടാൻ പറ്റി. അതായതിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒട്ടുമാവുണ്ടല്ലോ, ഒട്ടുമാവ്. ഒട്ടുമാവ് എന്ന് വെച്ചാൽ നല്ല മധുരമുള്ള നല്ല ഒട്ടുമാങ്ങയാണ്. മുമ്പ് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ, ബ്രഹ്മചാരിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് നട്ട ഒരു ഒട്ടുമാവാണ് ഇവിടെയറിയാം, നിങ്ങളുടെ താമസിക്കുന്നതിൻ്റെ മുൻവശം. ചെറിയ മാങ്ങ നല്ല മധുരമാണ്. ഇടയ്ക്ക് അതിൻ്റെ ഒരു മാങ്ങ എനിക്ക് പണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന്, എന്നുവെച്ചാൽ എമ്പുരാൻ സ്വാമി, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നട്ടാണ്. ഒരു മാവേ ഉള്ളൂ ആ പ്രദേശം മുഴുവൻ നട്ടാണ്. ബാക്കിയെല്ലാം വെള്ളമൊന്നും പോരാനില്ലാതെ നശിച്ചു, ആളെ ഇവിടെ ഇല്ലാതെ നശിച്ചു. ആ മാവ് ശരിയായി ഇപ്പോഴും സംരക്ഷിക്കുന്നില്ല, പക്ഷെ നല്ല ഒന്നാം തരം മാവ്. രണ്ട് ഒട്ടുമാവ് നമ്മൾ കൊണ്ടുവന്ന് നടുക, രണ്ടിനും ഒരേ ക്വാളിറ്റിയാണ്. ഒന്നിന് ആവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കുക, വേറെ ഒന്നിന് കൊടുക്കാതിരിക്കുക. നോക്കുക, രണ്ടും ഒരുപോലെയാണ് വളരുന്നത്, ആണോ? രണ്ടും ഒരുപോലെ വളരത്തില്ല. രണ്ടിൻ്റെയും മാങ്ങയ്ക്ക് ഒരേ ടേസ്റ്റ് ആയിരിക്കും, അല്ല? എന്തുകൊണ്ട്? ജനിതകമായി ഒന്നാണ് രണ്ടും. പക്ഷെ അവിടെയാണ് ഈ നർച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ പരിപോഷണത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഗുണത്തിൽ വ്യത്യാസം വരും. ഇത് തന്നെയാണ് മനുഷ്യരിൽ സംഭവിക്കുന്നത്. ശരിയായി പരിപോഷിപ്പിച്ചു കഴിഞ്ഞാൽ വരുന്ന വ്യത്യാസമല്ലാതെ ജന്മം അതിനൊരു കാരണമാണ്. രണ്ടു ഒട്ടുമാവാണത്. ജനിതകം ഇല്ലെന്നല്ല പറയുന്നത്, ജനിതകമുണ്ട്. പക്ഷേ ജനിതകശാസ്ത്രത്തിൽ തന്നെ ഇന്നതിന് ഒരുപാട് മാറ്റമുണ്ട്. പഴികാലത്ത് ജനിതക ശാസ്ത്രത്തെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കി ഈ പറയുന്ന ഈ അബദ്ധങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഈ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിണാമവാദത്തെ തന്നെ അതിനനുസരിച്ച് ഒരിക്കൽ വ്യാഖ്യാനിക്കുക ചെയ്യും. എനിക്കിപ്പോ ഒരു ഓർമ്മയാണ്, ഒരിക്കൽ നിത്യജനീതിയുടെ ഒരു ലേഖനം ഞാൻ വായിച്ചു. അത് ഇതാണ്, ജാതി രക്തത്തിലുണ്ടോ? ആശാന്റെ ഒരു ചോദ്യമാണ്. അതെടുത്തിട്ട് അതിനെ സംബന്ധിച്ചൊരു ലേഖനം, അതിന് നിത്യജനീതി പറഞ്ഞത് ജാതി രക്തത്തിലുണ്ടെന്ന്. കാരണം അമേരിക്ക ഞങ്ങളുടെ ഒരു പഠനം നടത്തിയിട്ട് നോക്കി, വെള്ളക്കാരൻ്റെ ജീൻസ് വേറെയാണ്, ജീനുകൾ വേറെയാണ്, കറുത്തവൻ്റെ ജീന് വേറെയാണ്, അപ്പോൾ രക്തത്തിൽ തന്നെ വ്യത്യാസമുണ്ടെന്നാണ്. ഇത് ഒരു കാലഘട്ടത്തിൽ യതിയുടെ കുറ്റമല്ല, അന്നത്തെ പഠനം അങ്ങനെയായിരുന്നു. സ്പെൻസർ എന്നൊക്കെ പറയുന്ന ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പഠനം ഒരു കാലഘട്ടത്തിൽ നടത്തി, അതിനാ ഒരു പരിണാമവാദത്തെയും കൂട്ടി പിടിച്ചു. എന്നിട്ട് ജന്മനാൽ തന്നെ മനുഷ്യരിൽ വ്യത്യാസമുണ്ടെന്ന്, അങ്ങനെ ഒരു ഒരു കാലഘട്ടത്തിൽ കുറേ സൈക്കോളജിസ്റ്റുകളും കുറേ ശാസ്ത്രജ്ഞന്മാരും, അത് സ്പെൻസർ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പ്രധാന ആൾക്കാർ, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ കിരണറും മറ്റുമൊക്കെ വംശീയവാദം കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് വംശീയവാദം എന്ന് പറയുന്നത്. ചില വംശത്തിന് മേന്മയുണ്ട്, ഇന്നതൊന്നും അംഗീകരിക്കുന്നില്ല, അതെല്ലാം കടന്നുപോയി. അപ്പോഴുണ്ടായ ഒരു പ്രധാനമായ ഒരു സിദ്ധാന്തമാണ് സോഷ്യൽ ഡാർവിനിസം എന്നൊക്കെ പറയുന്നത്. അപ്പോ അത് ഒരു പ്രതിലോമകരമായ ആശയങ്ങളാണ് ഉണ്ടായത്. ഇന്ന് സോഷ്യൽ ഡാർവിനിസത്തിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് വംശ മേന്മകളെ, വംശീയതയെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിൽ എല്ലാത്തിനും ഉണ്ടല്ലോ. ഈ സയൻസ് ശരിയാണ്, പക്ഷേ സയൻറ്റിസ്റ്റുകൾ ശരിയല്ല എല്ലാവരും. അവർക്കും ചില താല്പര്യങ്ങളൊക്കെ വരും, അവരുടെ താല്പര്യത്തിനനുസരിച്ച് വയ്ക്കുക. അങ്ങനെ എന്തോ വായിച്ചിട്ടാണ് യതി എന്ന് എഴുതിയത്. ഇന്നതാരും പറയത്തില്ല ജാതി, രക്തത്തിൽ ജാതി ഉണ്ടെന്നൊന്നും ആരും പറയത്തില്ല. എന്ന് പറയുന്ന എന്താണ്, ഇന്നത്തെ ആധുനികമായ പഠനം അനുസരിച്ച് മനുഷ്യരെല്ലാം ഒരു ജാതിയും ഇല്ല. കാരണം ആഫ്രിക്കയിൽ നിന്നും വന്ന മനുഷ്യരെല്ലാം കലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാൽ ഉണ്ടാകുന്നതാണ്. ജന്മനാൽ മനുഷ്യന് ഒരു വിഭാഗത്തിനും ഒരു തരത്തിലുള്ള മേന്മകളും ഇല്ല. അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ജന്മനാൽ എന്തെങ്കിലും മേന്മയുള്ള ഒരു ജാതിയല്ല. ഇതാണ് ഗുരു പറയുന്നത്. അതാണ് ബ്രാഹ്മണൻ ജാതിയല്ല എന്ന് പറയുന്നത്. ജാതി എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ജന്മനാ വിശേഷതകളുള്ള മനുഷ്യൻ. ആ വിശേഷത എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ് മനുഷ്യന്റെ വിശേഷത എന്ന് പറയുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. എന്താണ് ജീവശാസ്ത്രപരമായ അടയാളങ്ങൾ? എന്താണ് മനുഷ്യത്വം? ജീവികളുടെ വർഗീകരണത്തിൽ മനുഷ്യനെന്ന് പറയുന്ന എന്താണ് ഒരു വർഗീകരണത്തിന് സഹായിക്കുന്ന അടയാളങ്ങളെയാണ് എന്ത് പറയുന്നത്? മനുഷ്യത്വം. അത് എല്ലാ മനുഷ്യരിലും പൊതുവായിരിക്കുന്ന ഒന്നാണ്. അല്ലാതെ മനുഷ്യരുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു വർഗീകരണത്തിനുള്ള അടയാളങ്ങളില്ല. കാരണം മനുഷ്യൻ എന്താണ് കലർന്ന ഒരു ജാതിയാണ്, ഒരു ജാതിയാണ്, കൂടിക്കലർന്ന ഒരു ജാതിയാണ്. കൂടിക്കലരുക എന്ന് വെച്ചാൽ മനുഷ്യർ തന്നെ എന്താണ് വിഭാഗങ്ങളുണ്ട്, പക്ഷേ ജാതി ഒന്നേ ഉള്ളൂ. വിഭാഗങ്ങൾ പലതും, ഗ്രൂപ്പുകൾ പലതും, സമുദായങ്ങൾ പലതും, പക്ഷെ ജാതി വന്നേ ഉള്ളൂ. ഇത് ഗുരു പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് പറയുക. എന്നിട്ട് ഗുരു പറഞ്ഞത് ഈ ശാസ്ത്രമൊക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്. ഗുരു പറഞ്ഞ കാര്യം ഇന്ന് ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഗുരു ഇവിടെ അവലംബിക്കുന്ന ഒരു യുക്തി അനുസരിച്ച് പറയുന്നു. പക്ഷെ ആ യുക്തിയെ ഇന്ന് ശാസ്ത്രം ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഗുരു പറഞ്ഞത് ആ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, മാനവികത എന്ന് പറയുന്ന ഒരാശയത്തെ മുൻനിർത്തി പറഞ്ഞാണ് മനുഷ്യൻ എങ്ങനെ ഒന്നായിരിക്കണം, ഒരു ശുഭകാംക്ഷ കൊണ്ട് പറഞ്ഞാണ്. പക്ഷെ സയൻസ് എന്നും അത് അംഗീകരിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് ജാതിയും വിഷയം.